ശ്രീം സുമഖം ഒരു വാക്യത്തിന്റെ ടീക്ക് അതിന് പ്ലുതം വിധിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം പഠിച്ചത്. ടി എന്ന് പറയുന്നതും പറഞ്ഞു, അവസാനത്തെ സ്വരം ടിയാകാം, അത് പ്രത്യേകം അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അവസാനത്തെ വ്യഞ്ജനത്തോട് കൂടിയ സ്വരം, രണ്ടിനും ടി എന്ന് പറയും. അനുഭവിച്ച് നമ്മൾ വിശദീകരിച്ച് പഠിക്കും. ഒന്നുകിൽ അവസാനത്തെ സ്വരം, അല്ലെങ്കിൽ അവസാനത്തെ വ്യഞ്ജനത്തോടുകൂടിയ സ്വരം എന്ന് പറയുമ്പോൾ സ്വരത്തിന്റെ മുമ്പിൽ വരുന്ന വ്യഞ്ജനമല്ല, സ്വരത്തിന് ശേഷം വരുന്ന വ്യഞ്ജനം. അതാണ് രാജൻ. രാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം വരുന്നത് നകാരം, സ്വരമല്ല വ്യഞ്ജനം. അതിന്റെ പൂർവത്തിൽ വരുന്ന അകാരം. അപ്പൊ രാജനിൽ ടി ഏതെന്ന് വെച്ചു കഴിഞ്ഞാൽ അവസാന വ്യഞ്ജനത്തോട് കൂടി വരുന്ന സ്വരം, അതായത് അൻ ടി. ഇവിടെ പറഞ്ഞതുപോലെ കൃഷ്ണയിലെ ടി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസമയം കൃഷ്ണയിലെ കൃഷ്ണ ആ നായും മായും കൂടെ ചേർത്ത് ടി, അത് വരത്തില്ല. അങ്ങനെ ടി എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ ലക്ഷ്ണ ഇത്രയും കൂടെ ടി ആകുന്നില്ല. ഒന്നുകിൽ എന്തായിരിക്കണം, അവസാന വ്യഞ്ജനത്തോടുകൂടി വരുന്ന സ്വരം. ഇവിടെ കൃഷ്ണയിലെ വ്യഞ്ജനമുണ്ട്, പക്ഷെ അത് അവസാനമല്ല, അത് അകാരത്തിന് മുമ്പിലാണ്. അവസാനം നമുക്കറിയാമല്ലോ, വിരാമോ അവസാനം, അതിന് പിന്നിലൊന്നും വരാൻ പാടില്ല. കൃഷ്ണയിലെ വ്യഞ്ജനം എന്ന് പറയുന്നത് അവസാനമല്ല, അതിന് ശേഷം അകാരമാണ് അവസാനം. അപ്പൊ എന്താണ് ടിയുടെ നിയമം എന്താണ്? ഒന്നുകിൽ അത് അവസാനത്തെ സ്വരമായിരിക്കണം, അപ്പൊ കൃഷ്ണയിലെ അകാരം, അല്ലെങ്കിൽ രാജൻ ശബ്ദത്തിലേതുപോലെ അവസാന വ്യഞ്ജനത്തോട് കൂടിയ സ്വരം. അപ്പൊ ടി എന്ന് പറയുന്നത് ഒരു വ്യഞ്ജനത്തിനും ഒരു സ്വരത്തിനും കൂടി ചേർന്നായിരിക്കും. അപ്പം വ്യഞ്ജന അന്ത്യങ്ങളായി വരുന്ന ശബ്ദങ്ങളിൽ അവസാനത്തെ അവ്യഞ്ജനും സ്വരവും ചേർന്ന് ടിയാകും. ഇത് ഓർത്തിരിക്കണം, സൂത്രം നമ്മൾ പഠിക്കും. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? ദൂരാ സംബോധനേ, ദൂരെ നിന്ന് സംബോധന ചെയ്യുമ്പോ അഭിസംബോധന ചെയ്ത്, അഭിസംബോധന ചെയ്യാന്ന് വെച്ചാ ഹേ രാമ, ഹേ ഗുരു, ഹേ സീത, ഇങ്ങനെയൊക്കെ അഭിസംബോധന ചെയ്യുമ്പോ അതിൽ അകാരാന്തമാണെങ്കിൽ സാറിന് ഹ്രസ്വമാണ് വരുന്നത്, ആകാരാന്തമാണെങ്കിൽ ദീർഘം വരും, ഇക്കാരാന്ത ഉകാരാന്തങ്ങൾക്കും ദീർഘം വരും. അങ്ങനെ സാധാരണ സംബോധന ഇടരൂപം സംബോധനപ്രദമാന്ന് പറയും. നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. ഇവിടെ പറയുന്നു അതൊരു വാക്യത്തിൽ വരുമ്പോ ആ വാക്യത്തിന്റെ ആ ടിയില് അവിടെ എന്തുവരുന്നു? പ്ലുതോവാ വികല്പമായിട്ട് പ്ലുതം വരും. ദീർഘമോ ഹ്രസ്വമോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല, അവിടെ പ്ലുതം വരും. അതിൽ പിന്നെ ഒന്നുകൂടിയുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ആഗച്ച കൃഷ്ണ, അവിടെ കൃഷ്ണ ആഗച്ചാന്നിരുന്നാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് ഇവിടെ സംബോധന എന്ന് പറയുന്ന ഏതാണ്? കൃഷ്ണ ശബ്ദമാണ്. അത് വാക്യത്തിന്റെ അവസാനം തന്നെ വരണം. കൃഷ്ണ ആഗച്ചാന്ന് പറഞ്ഞാലോ, സംസ്കൃതത്തെ സംബന്ധിച്ചിടത്തോളം പദങ്ങൾ എങ്ങനെ വേണോ ഉപയോഗിക്കാം, തിരിച്ചും മറിച്ചും എങ്ങനെ ഉപയോഗിച്ചാലും തെറ്റില്ല. അപ്പൊ കൃഷ്ണ ആഗച്ചാന്ന് എന്നും പറഞ്ഞതിനും ദോഷമുണ്ട്. പക്ഷെ അവിടെ വാക്യത്തിന്റെ അവസാനം കൃഷ്ണശബ്ദം വരില്ല, അങ്ങനെ വരുന്നിടത്ത് ഇത് പ്രവർത്തിക്കും. അതുകൂടെ ഓർക്കണം, ആഗച്ച കൃഷ്ണ. അവിടെ ആ ഏത് ശബ്ദമാണോ പദമാണോ നമ്മൾ സംബോധനയ്ക്ക് ഉപയോഗിക്കുന്നത്, ആ പദം ആ വാക്യത്തിന്റെ അവസാനം വരണം. വന്നു കഴിഞ്ഞാൽ അതിന്റെ ടീക്ക് പ്ലുതം വരും. ആഗച്ച കൃഷ്ണ എന്നുവെച്ചാ അവിടെ പ്ലുതം ആദേശമായി വരുന്നു. പ്ലുതം എന്താണെന്ന് നമുക്കറിയാം. ഏ സൂത്രത്തിലൂടെയാണ് ദീർഘപ്ലുത. അപ്പൊ പ്ലുതം വരുമെന്ന് പറഞ്ഞാൽ അവിടെ സ്ഥാനയന്ത്രിതം വരുന്നു. ആകാരത്തിന്റെ സ്ഥാനത്ത് മൂന്ന് മാത്രമേ ഉള്ള ആകാരം വരുന്നു. മൂന്ന് മാത്രമേയുള്ള ആകാരം എഴുതുന്നതിന് ലിപിയില്ല, കാരണം അത് വേദത്തിലാണ് ഉള്ളത്. ഹ്രസ്വത്തിന് ലിപിയുണ്ട്, ആ ദീർഘത്തിന് അതിന്റെ അടുത്തൊരു വരവിടെ ഇട്ടാൽ മതി. പ്ലുതത്തിനോ ലിപിയില്ല, അതിന്റെ അടുത്ത് ഒരു വരവിടെ ഇട്ടാലോ അങ്ങനെ ഒരു ലിപിയില്ല. ലിപിയില്ലാത്തതുകൊണ്ട് അവിടെ എന്ത് ചെയ്യും? സംഖ്യ കാണിക്കും, അതാണ് മൂന്നെന്ന് എഴുതുന്നു. ലിപിയില്ലാത്തതുകൊണ്ടാണ്, എല്ലാത്തിനും ലിപി വേണമെന്നില്ല. വേണമെങ്കിൽ നമുക്ക് പറയാം മൂന്നെന്ന് പറയുന്നതാണ് ലിപി, പക്ഷെ അത് പറയാൻ പറ്റില്ല. കാരണം മൂന്നെന്ന് പറയുന്ന സംഖ്യയുടെ ലിപിയാണ്. ലിപിയില്ലാത്തതുകൊണ്ടാണ് മൂന്നെന്ന് എഴുതുന്നത്. അതൊക്കെ ശ്രദ്ധിക്കും. അപ്പോ ഇത് പ്ലുതത്തെ വിധിക്കുന്ന സൂത്രം. ഞാൻ എന്റെ അടുത്തതിന്റെ അടുത്ത സൂത്രം നോക്കുക. ഈ ദൂദേദ്യവചനം പ്രഗൃഹ്യം. പ്രഗൃഹ്യം എന്നാണ് ഈ ദൂദേദന്തം ദ്വജനം പ്രഗൃഹ്യം സ്യാത്. ഇവിടെ ഈദ് ഊദ് ഏത് മൂന്നെണ്ണമാണ്. ഈദ് ഊദ് ഏത് എല്ലായിടത്തും തകാരം വച്ചിരിക്കുകയാണ്, തപ്പരം. ഈത്ത് ഊത്ത് ഏത്ത് ഇവിടെ തകാരം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ജലാഞ്ചസ്യം എന്ത് കഴിഞ്ഞിട്ട് എന്തൊരു ഈദ് ഊത് അത് രാവിലെ പറഞ്ഞു. എവിടെയാണോ മൂന്നാമത്തെ അക്ഷരങ്ങൾ കാണുന്ന അവിടെ നമ്മൾ വിചാരിച്ചോണം അവിടെ എന്ത് വന്നിരിക്കുന്നു? ജലാഞ്ചസ്യം അത് കൊടുത്തു വച്ചു. അത് നമ്മൾ സമസ്ത പദമാണ് ഈച്ച ഊച്ച ഏച്ച എന്ന് വിഗ്രഹിക്കും. ഈച്ചയല്ല ഈച്ചയാണ്, തെറ്റിദ്ധരിക്കരുത്. അതെന്താ അങ്ങനെ ഈച്ചയായത്? ഒന്ന് എഴുതി നോക്കുമ്പോൾ അറിയാം ഈച്ച ഈച്ചയായത് എങ്ങനെയാണെന്ന്. ഈദ് ച എന്ന് എഴുതുമ്പോൾ എന്ത് വരും? സ്തോസ്നാശു വരും. ജലാഞ്ചസ്യം എന്തേ വന്നിട്ട് സ്തോസ്നാശു വന്നിട്ട് പിന്നെ ഹരിച വന്നാൽ എന്ത് വരും? ച പൂർവത്തി ച വരും. തകാരം ചകാരമായി മാറും, ആണ് ഈച്ച എന്ന് വരുന്നത്. അതുപോലെ തന്നെ ഊതിച്ചായും ജസ്തുവും വന്ന് സ്തുത്വം വന്ന് ചർത്തവും വന്നിട്ട് എന്ത് വരും? ഉച്ച എന്ന് വരും. ഏത് ചെന്നുള്ളതും അങ്ങനെ തന്നെ വരും. അവിടെ എല്ലാ വൃത്തവും എന്താണ്? ജസ്ത്വ സ്തുത്വ ചർത്വ, ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നതാണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും അത്? ഈച്ച ഊച്ച. കാരണം ദ്വന്ദ്വ സമാസമാകുമ്പോൾ വിഗ്രഹിക്കുന്നതിന് അത് ചേർക്കണം. രാമസ്ഥ കൃഷ്ണസ്ഥ ശിവസ്ഥ കേശവസ്ഥ, അങ്ങനെ വിഗ്രഹിക്കും. അപ്പൊ ഈദുദേത് എന്ന് പറയുന്നു. അപ്പോ ഇവിടെ ഈ ചാർന്ന് മാറിയത് തകാരമാണ്, തപരമാണ്. അപ്പൊ തപരം ചെയ്യുന്നത് ഏത് സൂത്രമാണ്? തപര തത്കാലസ്യ. എന്താണ് അതിന്റെ വൃത്തി? ആ തഹപ്പരോ യസ്മാത് സജ താത്പരസ്റ്റ ഉച്ചാരിയുമാണ് സമകാല ശിവസന്യാസി. പക്ഷെ തപരം ചെയ്യുന്നിടത്ത് നമ്മളൊരു കാര്യം പഠിച്ചു. എന്താണ് തപരം? ഏതിനാണ് ചെയ്യുന്നത്? അക്ഷരസമാമനായത്തിലുള്ള വർണ്ണങ്ങൾക്കാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ തന്നിരിക്കുന്നു, ഊ തന്നിരിക്കുന്നു, ഇതൊക്കെ തപരകരണമാണോ? ആ സൂത്രപ്രകാരമല്ല. ഏത്തെന്ന് വരുന്നിടത്ത് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ അതിന്റെ ആവശ്യമില്ല, വേണമെങ്കിൽ ചെയ്യാം, സൂത്രത്തിലുള്ളതാണ്. എന്നാണ് ഇവിടെ തപരം വച്ചിരിക്കുന്നത്. തപരസ്തത്കാലസ്യ എന്ന് പറയുന്ന നിയമം അനുസരിച്ചല്ല. പിന്നെയോ ഈ ഊ ഏ എന്ന് പാണിനി ഒരു സൂത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഏന്തിരിക്കുന്നിടത്ത് എന്ത് സംഭവിക്കും? ഈ ഏന്തിരിക്കുന്നിടത്ത് എന്ത് സംഭവിക്കും? ഈ ഏന്നിരിക്കുന്നിടത്ത് എന്ത് സംഭവിക്കും? ഈ ഗണിച്ചു വരും, എന്നിട്ട് യകാരം വന്നിട്ട് ഏ. പിന്നെ ഈ ഊന്നിരിക്കുന്നിടത്ത് ആദ്യം ഈ ഊ ആയിരിക്കുന്നു, അവിടെ ഈ ഗണിച്ചു വരും. ൂന്ന് വരും. വൂ എന്നിരിക്കുന്നിടത്ത് എന്ത് വരും? വൂ എന്നിരിക്കുന്നിടത്ത് എന്ത് വരും? എന്ന് വരൂ. അത് എങ്ങനെ ബാക്കി അതെങ്ങനെ? ഈ ഊന്നിരിക്കുന്നിടത്ത് ഈ ഊന്നിരുന്നു, അവിടെ ഈക്ക് എന്ത് വരും എന്ന് പറഞ്ഞു, ഇക വേണിച്ച് വരും എന്ന് പറഞ്ഞു. അപ്പൊ എന്തുവരും? വരും ഊന്ന് വരും. അപ്പൊ യു എന്നിരിക്കുന്നിടത്ത് എന്തുവരും? എങ്ങനെ യു എന്നിരിക്കുന്നിടത്ത് എന്തുവരും? ഇഗോണിച്ച് തന്നെ വീണ്ടും വരും. എന്ന് വരും. ഇത് കണ്ടുകഴിഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാക്കുമോ? മനസ്സിലാക്കാൻ പറ്റുമോ? ഇത് ഈകാര ഊകാര ഏകാരങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഊ എന്നുള്ളത് അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ സന്ധി വരും. ആ സന്ധിയെ തടയുന്നതിന് വേണ്ടി ആണ് ഇതിന്റെ ഇടയ്ക്ക് തകാരം വെച്ചിരിക്കുന്നത്. ഇങ്ങനെ വയ്ക്കുന്ന തകാരത്തിനെ പറയും അസന്ദേഹാർത്ഥം, അല്ലെങ്കിൽ ഈ രൂപം കാണുമ്പോൾ ആൾക്കാരെ സന്ദേഹം വരുത്. എന്താ പറഞ്ഞിരിക്കുന്നത്? വിവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവരും? ഒരു ഇകാരം വരും, അകാരം വരും, ഏകാരം വരുന്ന കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. ഇവിടെ തപരം ചെയ്തിരിക്കുന്നതിന് വേണ്ടി അസന്ദേഹാർത്ഥം, സന്ദേഹം വരരുത്. ഈ മൂന്ന് സ്വരങ്ങളെയും പ്രത്യേകം തന്നെ മനസ്സിലാക്കണം. ഒന്ന് ഈകാരം, ഒന്ന് ഊകാരം, മറ്റൊന്ന് ഏകാരം എന്ന് മനസ്സിലാക്കണം. പിന്നെ അവിടെ പറയുന്നുണ്ട് ദിവചനം അന്തമാകുന്നു, തദന്ത വിധി വരുന്നു. അപ്പോ ഈത് ഊത് ഏതന്തം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഈകാരാന്തവും ഊകാരാന്തവും ഏകാരാന്തവുമായ ദിവചനം എന്ന് കിട്ടും. ദിവചനത്തിനെ വിശേഷിപ്പിക്കുകയാണ്, ഈകാരാന്തം ഊകാരാന്തം ഏകാരാന്തമായ ദിവചനത്തിന് പ്രഗൃഹ്യം. ഇതൊരു സംജ്ഞയാണ്, ഇതിന് പ്രഗൃഹ്യം എന്നൊരു സംജ്ഞയുണ്ട്. ഗുണം വൃത്തി എന്നൊക്കെ പറയുന്നവരെ നട്ടി എന്നൊക്കെ പറയുന്നവരെ. ഇതെന്ത് സൂത്രമായി? സംജ്ഞാസൂത്രം. എന്ത് സംജ്ഞയാണ് വിധിക്കുന്നത്? പ്രഗൃഹ്യ സംജ്ഞ. ഏതിനാണ് വിധിക്കുന്നത്? ഈകാരാന്ത ഊകാരാന്ത ഏകാരാന്ത. അതാണ് ഈ ദൂതേ ദന്തം ദിവനം പ്രഗ്രഹിം സ്യാത്. ഇനി അതിന്റെ ഇവിടെ തന്നെയുള്ള ഉദാഹരണങ്ങൾ നോക്കുക. ഈ ഉദാഹരണം തന്നെ എടുക്കാം, കാരണം ഇതെല്ലാം പദാന്തത്തിൽ വരുന്നതാണ്. ഹരി വിഷ്ണു ഗംഗേ. ഹരി എന്ന് പറയുന്നതിൽ ഒരു ഈകാരാന്തമുണ്ട്, വിഷ്ണു എന്ന് പറയുന്നതിൽ ഒരു ഊകാരാന്തമുണ്ട്, ഗംഗേ എന്ന് പറയുന്നതിൽ ഒരു ഏകാരാന്തമുണ്ട്, ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ ഈകാരാന്തം ഊകാരാന്തം ഏകാരാന്തം എന്ന് പറയുന്നത് ഏതിനെയാണ്? ദിവനം എന്ന് പറയുന്നത് ഏതിനെയാണ്? ഈകാരാന്തം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതിനെടുക്കും? ഊകാരം എന്ന് പറഞ്ഞാൽ ഏതിനെടുക്കും? ഏകാരാന്തം എന്ന് പറഞ്ഞാൽ ഏതിനെടുക്കും? ഹരി എന്ന് പറയുന്ന ഈകാരാന്തം, പിന്നെ വിഷ്ണു എന്ന് പറയുന്ന എന്തായി? ഉകാരാന്തം. ഗംഗയെന്ന് പറയുന്ന എന്തായി? എന്നാ അത് ശരിയല്ല, അങ്ങനെ നമുക്ക് തോന്നും. ഇവിടെ ഈകാരാന്തം എന്ന് പറയുന്ന എന്താണ്? ഈ ഊകാരാന്തം എന്ന് പറയുന്ന എന്താണ്? ഊ. ഏകാരാന്തം എന്ന് പറയുന്നത് എന്താണോ? ഏ. പക്ഷെ അങ്ങനെയല്ലല്ലോ, നമ്മൾ ഇതുവരെ പഠിച്ചതനുസരിച്ച് ഈ അന്ത്യത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഏകാരാന്തം എന്ന് പറയും. ഊ അന്തത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തുവരും? അതിനെ ഊകാരാന്തം എന്ന് പറയും. ഏ അന്ത്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഏകാരം എന്ന് പറയും. പക്ഷെ ഇവിടെ പറയുന്നതല്ല, ഇവിടെ ഈകാരാന്തം എന്ന് പറയുന്ന ഈയാണ്, ഊകാരാന്തം എന്ന് പറയുന്ന ഊവാണ്, ഏകാരാന്തം എന്ന് പറയുന്ന ഏ ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? അത് വിശദീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷള്ലിംഗ പ്രകരണം പഠിക്കാതെ പറ്റത്തില്ല. തൽക്കാലം അത് എങ്ങനെ ഈകാരാന്തമാകും, ഊകാരാന്തമാകും, ഏകാരാന്തമാകും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ പോകരുത്. അതവിടെ ഇരിക്കട്ടെ. നമ്മളിപ്പം മനസ്സിലാക്കുക, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നേരിട്ട് പ്രവേശിക്കരുത്. ഹരി എന്നുള്ളിടത്ത് ഈ എന്ന് പറയുന്ന ഈകാരാന്തമായ ദിവചനമാണ്. ഈകാരാന്തം എന്ന് മാത്രം പോരാ, ഹരി എന്ന് പറയുന്നിടത്ത് ഈ എന്ന് പറയുന്നത് ഈകാരാന്ത ദിവചനമാണ്. വിഷ്ണു എന്ന് പറയുന്നിടത്ത് ഊ എന്ന് പറയുന്നത് ഊകാരാന്ത ദിവചനമാണ്. ഗംഗയെന്ന് പറയുന്നിടത്ത് എ എന്ന് പറയുന്നത് ഏകാരാന്ത ദിവചനമാണ്. ഇപ്പൊ അത് ഞാൻ വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ വിശദീകരിച്ചാലും ശരിയാവും. അതേസമയം നമ്മൾ ഹരിശബ്ദം പഠിച്ചതിന് ശേഷം വിശദീകരിച്ച് അപ്പൊ മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് ചോദിച്ചു. അത് തൽക്കാലം വിടുക, ഈ പറഞ്ഞ് മനസ്സിലാക്കുക. ഈ സൂത്രം എന്താ പറയുന്നത്? ഈകാരാന്ത ഊകാരാന്ത ഏകാരാന്ത ദിവചനങ്ങൾക്ക്, ദിവചനം കൂടെ ചേർക്കണം, അതിന് പ്രഗ്രഹസജ്ഞയുണ്ട്. ഇവിടുത്തെ ഹരീല ഈ എന്ന് പറയുന്നത് ഈകാരാന്ത ദിവചനമാണ്. വിഷ്ണുവിന ഊ എന്ന് പറയുന്നത് ഊകാരാന്ത ദിവചനമാണ്. ഗംഗയില എ എന്ന് പറയുന്നത് ഏകാരാന്ത ദിവചനമാണ്. അതുകൊണ്ട് ഈ മൂന്നിന് പ്രഗ്രഹ്യം എന്ന് പറയുന്ന സജ്ഞയുണ്ട്. ഇത്രയും മനസ്സിലായല്ലോ. എന്താരും ഉണ്ടാക്ക അപ്പൊ ഈ സൂത്രത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഇതാണ്, ഇതൊരു സജ്ഞാസൂത്രമാണ്. ഇവിടെ വിധിക്കുന്ന പ്രഗ്രഹ സജ്ഞയാണ്. അത് ഈകാരാന്ത ഊകാരാന്ത ഏകാരാന്ത ദിവചനങ്ങൾക്ക് വിധിക്കുന്നു. ഇവിടെ ഹരിയില ഈ എന്ന് പറയുന്നത് ഈകാരാന്ത ദിവചനമാണ്. വിഷ്ണുവിലെ ഊ എന്ന് പറയുന്നത് ഊകാരാന്ത ദിവനമാണ്. ഗംഗയിലെ എ എന്ന് പറയുന്നത് ഏകാരാന്ത ദിവനമാണ്. ഇവിടെ സംശയം വരുന്നത് ഈ എന്ന് പറയുന്നതിനെ തന്നെ എന്തുകൊണ്ട് ഈകാരാന്തം എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അതിനെ തന്നെ എന്തുകൊണ്ട് ദിവനം എന്ന് പറഞ്ഞു? നമ്മളിപ്പോ രൂപം പഠിക്കുകയാണെങ്കിൽ ഹരി ഹരി ഹരയഹ, വിഷ്ണു വിഷ്ണു വിഷ്ണവഹ, ഗംഗ ഗംഗേ ഗംഗ. നമ്മൾ ദിവനമായിട്ട് പഠിക്കുന്നത് ഹരി വിഷ്ണു ഗംഗേ ശബ്ദങ്ങളാണ് ദിവനം. ഹരിശബ്ദത്തിന്റെ ദിവാന രൂപം ഏതാണ് പറയും ഹരി. വിഷ്ണുവിന്റെ ദിവാനം ഏതാണ് വിഷ്ണു. ഗംഗാശബ്ദത്തിന്റെ ദിവാനം ഏതാണ് ഗംഗ. അത് ശരിയാണ്, പക്ഷെ ഇവിടെ പ്രക്രിയയിൽ അങ്ങനെ എടുത്താൽ ശരിയാകത്തില്ല. പ്രക്രിയയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഹരിയല്ല ഈകാരാന്ത ദിവാനം, പിന്നെ എന്താണ് അത്? ആ വ്യത്യാസം എങ്ങനെ വരുന്നു എന്നുള്ളത് ആ പ്രക്രിയ പഠിച്ചാലേ നമുക്ക് വിശദീകരിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. ഇവിടെ ഇത്രയും മനസ്സിലാക്കുക, ഇവിടുത്തെ ഈകാര ഊകാര ഏകാരങ്ങൾക്ക് പ്രക്രിയ സംജ്ഞയുണ്ട്. ഇനി ആദ്യത്തെ സൂത്രം എന്താണ്? ആകച്ച കൃഷ്ണ എന്ന് പറയുന്ന അകാരത്തിന് എന്തുണ്ട്? പ്ലുതസംജ്ഞയുണ്ട്. പ്ലുതസംജ്ഞയല്ല അതിന്, അത് പ്ലുതമാണ്, അതുകൊണ്ട് പ്ലുതസംജ്ഞയുണ്ടെന്ന് പറയാം. അല്ല, സംജ്ഞാസൂത്രത്തെയും വിധിസൂത്രത്തെയും തിരിച്ചറിയാതെ പറയുന്നു, മനസ്സിലായല്ലേ? രണ്ടും തിരിച്ചറിയണം. ഏതുപോലെ? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞ ദിവസം. ഏതുപോലെ തിരിച്ചറിയണം? അദർശന ലോകയും തസ്യ ലോകയും എന്ന് പറയുന്ന പോലെ. ഒന്നെന്ത് സൂത്രമാണ്? സംജ്ഞാസൂത്രം, മറ്റൊന്ന് വിധിസൂത്രം. കാണുമ്പോൾ രണ്ടും ഒരുപോലെ ഇരിക്കും. ഇത് രണ്ടും ഒരുപോലെയാണെന്ന് തോന്നുന്നു ചില വ്യാഖ്യാനങ്ങളിലും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നി. ഇതെല്ലാം ഒന്നാണെന്ന് തോന്നുന്നു, വ്യാഖ്യാതാക്കളുടെ ശ്രദ്ധക്കുറവുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ കഷ്ടകാലത്തിന് വ്യാഖ്യാനങ്ങളെല്ലാം നോക്കി വേണം പഠിക്കാനെന്ന്. അതുകൊണ്ട് ചിലരൊക്കെ വ്യാഖ്യാനങ്ങളിലുള്ള തെറ്റുകളെല്ലാം കൂടെ ഇങ്ങോട്ടെടുത്ത് പഠിക്കുന്നുണ്ട്. അത് പാടില്ല. അതിലെ തെറ്റുകൾ പഠിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്. തെറ്റെന്ന് പറയത്തില്ല, എല്ലാം വിദ്വാന്മാരായിരിക്കുന്ന ചില അബദ്ധങ്ങൾ ഒക്കെ ചിലപ്പോൾ ആർക്കും വരും, എനിക്കും വരും. പക്ഷെ അത് ശ്രദ്ധിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചോദിക്കണം ഇതിൽ പരമാബദ്ധം ഏതാണ്, ഇവിടെ പഠിപ്പിച്ചാണോ അതേ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് ചോദിക്കണം. അല്ലാതൊന്ന് പകർത്തി വയ്ക്കരുത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? കൃഷ്ണശബ്ദത്തിൽ പരസ്വത്തിന് പ്ലുതത്വം വിധിച്ചു. അത് ഒരു ലക്ഷ്യം. ഹരി, വിഷ്ണു, ഗംഗ തുടങ്ങിയ ശബ്ദങ്ങളിൽ എന്ത് ചെയ്തു? അവിടെ ഈകാര ഊകാര ഏകാരങ്ങൾക്ക് പ്രഗ്രഹ്യസംജ്ഞ വിധിച്ചു. അടുത്ത സൂത്രം എന്ന് പറയുന്നത് ഈ രണ്ട് ലക്ഷ്യത്തിൽ ഒരേപോലെ പ്രവർത്തിക്കുകയാണ്. അങ്ങനെ സൂത്രം നമ്മൾ ആദ്യമായിട്ട് പഠിക്കുകയാണ്. പണി ഓരോ സൂത്രവും എന്ന് പറയുന്ന ഓരോ മാജിക്കാണ്, പല അത്ഭുതങ്ങളും കാണിക്കും. ഒരു സൂത്രം തന്നെ രണ്ട് നിമിത്തം വെച്ച് രണ്ട് സ്ഥലത്ത് പോയി പ്രവർത്തിക്കും. ഈ പ്രഗ്രഹ്യമെന്നും പ്ലുതമെന്നും പറയുന്നതിൽ ഒരു ബന്ധമില്ല. പ്രഗ്രഹ്യം വരുന്ന ഒരു സ്ഥലത്ത്, പ്ലുതം വരുന്ന വേറെ സ്ഥലത്ത്. പക്ഷെ രണ്ട് സ്ഥലത്തേക്കും കൂടെ പണി ഒരു സൂത്രം ഉണ്ടാക്കി. എന്താണ് അടുത്ത സൂത്രം? അതിന്റെ മേളത്ത് നോക്കുക. പ്ലുത പ്രഗ്രഹ്യ അചിനിത്യം. പ്ലുതശ്ച പ്രഗ്രഹ്യശ്ച. പ്ലുതാശ്ച പ്രഗ്രഹ്യാശ്ച. പ്ലുതങ്ങളും പ്രഗ്രഹ്യങ്ങളും ആണ് പറയുന്ന ഏ തേ വൃത്തി പറഞ്ഞിരിക്കുന്നു. അചി പ്രകൃത്യാശ്ചു. അപ്പൊ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് സംഭവമാണെന്നറിയാമോ? എന്താണ് മൊത്തത്തിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നു? മൊത്തത്തിലിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നു സന്ധി. അത് മറന്നു വരുന്നു. ഇത് അദ്വൈതം കേൾക്കുന്ന പോലെയല്ല. അദ്വൈതം എന്ന് പറഞ്ഞാൽ ഏത് ചോദ്യം ചോദിച്ചാലും ഒരു ഉത്തരം പറഞ്ഞാൽ മതി. നിങ്ങൾ എന്താ പഠിച്ചത്? എല്ലാം ബ്രഹ്മം. എന്താ അങ്ങനെ വേറൊന്നും ചിന്തിക്കാനോ പറയാനോ ഒന്നും പാടില്ല. എല്ലാം ബ്രഹ്മം. എവിടെയാണെങ്കിലും ധൈര്യമായിട്ട് പറയാം. അതിൽ കൂടുതലൊന്നും തന്നെ മനസ്സിലാക്കിയിട്ടില്ല, അതിൽ കൂടുതലൊന്നും മനസ്സിലാക്കാനുമില്ല. ബാക്കി പറയുന്നതെല്ലാം അതിനു വേണ്ടിയിട്ടാണ്, എല്ലാം ബ്രഹ്മമെന്ന് അറിയുക. അപ്പോൾ മറുപടി വരെ എളുപ്പമാണ്. വ്യാകരണത്തിൽ അങ്ങനെയല്ല, ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരം വേറെ വേറെ ആയിരിക്കും. എല്ലാം സന്ധി, എല്ലാം വ്യാകരണം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ ഒക്കത്തില്ല. ഓരോന്നിനും പറയും. ഇതിപ്പോ നമ്മൾ സന്ധിയാണ്. ആ സന്ധിയിൽ ഈ സൂത്രം പറയുന്ന എന്താണ്? സന്ധി അല്ലാത്ത സന്ധി. സന്ധി തന്നെ സന്ധി അല്ലാത്ത സന്ധിയുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനെയും സന്ധി എന്ന് വിളിക്കാം, പക്ഷെ ഇത് സന്ധിയല്ല. ഇതിനെന്താ പറയുന്നത്? പ്രകൃതിഭാവം ആണ് നമ്മൾ വിളിക്കുന്നത്. സന്ധിയിൽ ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്, പക്ഷെ ഇത് സന്ധിയല്ല. എന്തുകൊണ്ട് സന്ധിയല്ല എന്ന് പറയുന്നു? ഇവിടെ നമ്മൾ പഠിക്കുന്നത് എവിടെ സന്ധി വരത്തില്ലെന്നാണ്. എന്നുവെച്ചാൽ നമ്മൾ ഇതുവരെ പഠിച്ചതനുസരിച്ച് വരേണ്ട സന്ധികൾ എവിടെ വരുന്നില്ല. അതുകൊണ്ട് സന്ധിയല്ല സന്ധി എന്ന് വേണമെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറയാം. അതാണ് ഇവിടെ പഠിക്കുന്നത്. എന്തുകൊണ്ട്? ഇവിടെ നോക്കുക, കൃഷ്ണ അത്ര, ഇവിടെ ഏത് സന്ധിയാ വരേണ്ടത്? അതിവിടെ വരത്തില്ല. അത് സവർണേ ദീർഘ വരേണ്ടതാണ്. എന്തുകൊണ്ട്? കൃഷ്ണ എന്നിവിടെ തകാരമാണ്. ഇപ്പോൾ അത് പ്ലുതമായി ആയിക്കോട്ടെ, പരത്തിലെന്തിരിക്കുന്നു അത്രയില്ല. ആ ഇത് രണ്ടും അടുത്തടുത്ത് വരുന്ന ഇത് രണ്ട് വാക്യങ്ങളാണ്. വാക്യങ്ങൾ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ സംഹിതം സംഹിതം വന്നു കഴിഞ്ഞാൽ അഗസ്തവർണ്ണ ദീർഘ ദീർഘം വരണം, പക്ഷെ ഇവിടെ വരത്തില്ല. ഇനി താഴത്തെ സൂത്രങ്ങൾ നോക്കുക. ഹരി ഏതോ, ഈയിടെ വരത്തിലേ ഇരുന്ന ഏത് സൂത്രം വരും? യുഗോയാണ് ചിവരണം. അടുത്ത് നോക്കുക, വിഷ്ണു ഇമൗ, പൂവിന്റെ വരത്തിൽ ഇരുന്ന എന്ത് വരണം? യുഗോയാണ് വെച്ച്. ഗംഗേ അമു, എന്ത് വരണം? ഏതുവരും? ഏങ്ങപ്പദാന്താദതി, ഇതൊന്നും വരുന്നില്ല. വരുന്നില്ല എന്നുള്ളതിനെന്താ തെളിവ്? ഇവിടെ എങ്ങനെ ഇരിക്കുന്നു? കൃഷ്ണ അത്ര സന്ധി വന്നിട്ടില്ല. ഹരി ഏതു, സന്ധി വരുന്നില്ല. വിഷ്ണു ഇമു വരുന്നില്ല. ഗംഗേ അമു, ഒരിടത്ത് സന്ധി വന്നിട്ടില്ല. അപ്പോ ഇവിടെ നമ്മളിപ്പോ പഠിക്കുന്നത് എവിടെ സന്ധി വരുന്നില്ല. അങ്ങനെ സന്ധി വരാതിരിക്കുന്നതിനെയും പറയുന്ന എന്താണ്? ഒരു സന്ധി എന്നാണ് അങ്ങനെ പറയും. പക്ഷേ അത് സന്ധിയല്ല. സന്ധിയല്ലാത്ത സന്ധി എന്ന് പറയുന്നതാണ്. ഇതിനെ പറയുന്ന എന്താണ്? പ്രകൃതിഭാവം. പ്രകൃത്യാ സ്ഥീയത, പ്രകൃതി എന്ന് വെച്ചാൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതങ്ങനെ ഇരിക്കും. അങ്ങനെ മൂലപ്രകൃതിയെ കുറിച്ച് പറയുന്നില്ല. അത് സത്വം രസം തമസ് ഗുണങ്ങളിൽ ഒരു വികാരം സംഭവിക്കാതെ അങ്ങനെ തന്നെ ഇരിക്കും. പരിണാമമൊന്നും സംഭവിക്കില്ല. അതിനാണ് പ്രധാനം പ്രകൃതി എന്ന് പറയുന്നത്. അതിൽ എവിടെ എന്ത് ചെയ്യും? പ്രകൃതിയായിട്ട് തന്നെ ഇരിക്കും, സന്ധി വരാതിരിക്കും. അതിന് പ്രകൃതിഭാവം എന്ന് പറയുന്നു. അപ്പൊ ഈ സൂത്രം എന്ന് പറയുന്നത് പ്രകൃതിഭാവത്തെ വിളിക്കുക വിധിക്കുകയാണ്. ഇതിൽ ഈ ദിവജനത്തിന്റെ ഉദാഹരണങ്ങൾ പലയിടത്തും വരാറുണ്ട്, ഭാഷയത്തിലൊക്കെ സാധാരണ വരാറുണ്ട്. പ്രകൃതിഭാവം ധാരാളം വരാറുണ്ട്, പക്ഷെ അധികമൊന്നും ഉദാഹരണം കിട്ടാറില്ല. പക്ഷെ ഇത് വരാറുണ്ട്. ദിവജനം എങ്ങനെയായിരിക്കും? സന്ധി വരാതിരിക്കും. ഈ സൂത്രം എന്താ പറയുന്നത്? ഏതേ എന്ന് വെച്ചാൽ എന്താണ്? പ്ലുതങ്ങളും പ്രഗ്രഹ്യങ്ങളും. അച്ചി, അച്ചുപരമിരിക്കെ. നിത്യം എന്ന് പറഞ്ഞാൽ പ്രകൃത്യാസ്ഫുഹു, പ്രകൃതിയായിട്ടിരിക്കും, സന്ധി വരത്തില്ല. അപ്പോ ഇവിടെ രണ്ടിനാണ് ഇവിടെ പ്രകൃതിഭാവത്തെ വിളിച്ചിരിക്കുന്നത്. ഒരു നിമിത്തം പറഞ്ഞ പരത്തിൽ സ്വരം വേണം അച്ച്. പൂർവത്തിൽ ഒന്നുകിൽ പ്ലുതമായിരിക്കണം അല്ലെങ്കിൽ പ്രഗ്രഹ്യമായിരിക്കണം. ഒന്നുകിൽ പ്ലുതമായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് പറയുന്നു? കൃഷ്ണയിലെ ആകാരം പ്ലുതമാണ്, കാരണം അവിടെ പ്ലുതത്തെ പ്രത്യേകിച്ച് വിധിച്ചു. കാരണം ദൂരാദുഹൂതേച്ച എന്ന് പറയുന്നതിന്റെ സൂത്രത്തിന് മുമ്പിൽ ഒരു സൂത്രമുണ്ട്, അതിന്റെ ഒന്ന് രണ്ട് സൂത്രങ്ങളുണ്ട്. വാക്യസ്യ ടേഹെ ഉദാത്ത. ആ സൂത്രം ഇങ്ങോട്ട് വരികയാണ്, ദൂരാധൂതയിച്ചാൽ വാക്യത്തിന്റെ ടീക്കെല്ലാം പ്ലുതം വരും എന്ന് പറയുന്നു. ഇത് കൂടുതലും വേദത്തിലാണ് വരുന്നത്, ലോകത്തിൽ ഉപയോഗിക്കും. അതുകൊണ്ട് ഇവിടെ എവിടെയൊക്കെ പ്ലുതം വരുമെന്ന് പറയുകയാണ്. അപ്പൊ ഇവിടെ എന്താണ് വാക്യത്തിന്റെ ടീയിൽ പ്ലുതം വന്നു. പ്ലുതം വന്നു കഴിഞ്ഞുകൊണ്ട് പ്ലുതത്തിന് ഉദാഹരണം ഈ പരത്തിൽ അത്രയിൽ അകാരമിരിക്കുന്നു. അസുരമെന്നേ ഉള്ളൂ, ഏത് സ്വരം ഇരുന്നാലും മതി, സന്ധി വരത്തില്ല. കൃഷ്ണ അത്ര എന്നിരിക്കുന്നു. ഇത് സാധാരണ ലോകത്തിൽ അങ്ങനെ ഉദാഹരണത്തിൽ കിട്ടത്തില്ല. എന്നാലും നമ്മൾ പഠിച്ചത് കാരണം നമ്മൾ സാധാരണ പ്ലുതം ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അടുത്തത് ഉദാഹരണത്തിൽ വരും, കാരണം ഈ സൂത്രത്തിൽ രണ്ടു കാര്യം പറയുന്നു. പ്ലുതം, അതിന്റെ പേർക്ക് സ്വരമിരുന്ന അവിടെ പ്രകൃതിഭാവം സന്ധി വരത്തില്ല. ഏത് സന്ധിയാണോ അവിടെ വരേണ്ടത് അത് വരത്തില്ലെന്നാണ്. പക്ഷെ പ്രഗ്രഹ്യം അങ്ങനെയല്ല, ലോകത്തിൽ ഉപയോഗിക്കുന്നതാണ്, അതിനുദാഹരണം കിട്ടും. അതുകൊണ്ട് അടുത്തും പറഞ്ഞു എന്താണ് പ്രഗ്രഹ്യത്തിന്, അത് വേറൊരു ലക്ഷ്യത്തിലാണ് പ്രവർത്തിക്കുന്നത്. പ്ലുതം വേറൊരു സ്ഥലത്ത്, പ്രഗ്രഹ്യം എന്ന് പറയുന്ന ഈ ഉ ഏ ഈ മൂന്നെണ്ണം അവിടെ, അതിനാണ് പ്രഗ്രഹ്യസംഗം. കാരണം അതാണ് ഈ കാരാന്ത ദിവേനം. അതിന് പരത്തിൽ സ്വരമിരിക്കുമ്പോ പ്രകൃതിഭാവം വരുന്നു, സന്ധി വരുന്നില്ല. ഇവിടെ നോക്കുക, പ്ലുതപ്രഗ്രഹ്യ അച്ഛൻ നിത്യം എന്ന് പറയുന്നത് ഒരു വിധിസൂത്രമാണ്. വിധിക്കുന്നത് സന്ധിയല്ല, പ്രകൃതിഭാവത്തെ വിധിക്കുന്നു എന്ന് പറയും. അത് മറ്റൊരു വിധിസൂത്രത്തെ ആശ്രയിച്ച് ദൂരാധൂതയിച്ച അതിനോടത്തെ വിശേഷം. പ്ലുതം വിധിച്ച ഒരു സൂത്രത്തെ ആശ്രയിച്ചിട്ട് ആ പ്ലുതം വിധിച്ചിടത്ത് ഇവിടെ പ്രകൃതിഭാവത്തെ വിധിച്ചു. പിന്നെ ആ സൂത്രം തന്നെ വേറൊരു സംജ്ഞ ആശ്രയിച്ചു, പ്രഗ്രഹ്യസംജ്ഞ വേറൊരു സ്ഥലത്ത്, എന്നിട്ട് അവിടെയും പ്രകൃതിഭാവത്തെ വിധിച്ചു. അതാണ് പറയുന്നത് ഒരു സൂത്രം തന്നെ രണ്ട് ലക്ഷ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഒരു വിധിസൂത്രം ഒരു വിധിയെ ആശ്രയിച്ചും മറ്റൊരു സംജ്ഞ ആശ്രയിച്ചും പ്രവർത്തിക്കുന്നു. അതെല്ലാം നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കും. അപ്പോൾ ഇവിടെ രണ്ടിടത്തും ചുരുക്കത്തിൽ ഇതാണ്, സന്ധി വരുന്നില്ല. ഇതുവരെ നമ്മൾ പഠിച്ചതിൽ നിന്ന് ഒരു വ്യത്യാസം ഇവിടെയുണ്ട്. ഇതുവരെ പഠിച്ചതെല്ലാം സന്ധി വരുന്നതാണ്. ചിലപ്പോൾ സന്ധി വരാം, ചിലത്ത് എന്താണ് വികല്പമായി പറയാം വരില്ല, ചിലത്ത് പറയാം ഈ കാര്യം വരത്തില്ല നിഷേധിക്കാം എന്ന് പറയാം. അങ്ങനെ നിഷേധിക്കുന്നിടത്തും പറയും ഇന്ന സ്ഥലത്ത് വരും ഇന്ന സ്ഥലത്ത് വരത്തില്ല അങ്ങനെ പറയും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നിഷേധമല്ല, എന്താണോ എങ്ങനെ ഇരുന്നു അങ്ങനെ തന്നെ ഇരിക്കും. സന്ധിയെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. അങ്ങനെ പറയുന്നതുകൊണ്ടാണ് ഇതിനെ ഈ സന്ധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെയും വേണമെങ്കിൽ ഒരു സന്ധി എന്ന് പറയാം, കാരണം ഇതും എന്താണ് രണ്ട് ശബ്ദങ്ങൾ അടുത്തടുത്തിരിക്കുകയാണ്. അത് സന്ധി എന്ന് പറയാൻ കാരണം എന്താണ്, ഇതൊക്കെ പ്രവർത്തിക്കുന്നത് സംഹിത ഉള്ളിടത്താണ്. സംഹിത എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം അടുത്തടുത്ത് വരണം. അപ്പൊ ഇവിടെ ആയും കൃഷ്ണയിലായും അത്രയിലായും അടുത്ത് വന്നു കഴിഞ്ഞു, ചേർന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ചൊല്ലുമ്പോൾ ആഗച്ച കൃഷ്ണ അത്ര ഗോച്ചര, ആഗച്ച കൃഷ്ണ അത്ര ഗോച്ചര, ഇതിന് ചേർത്ത് ചൊല്ലാം. അടുത്തടുത്ത് വന്നു കഴിഞ്ഞു, പക്ഷേ സന്ധി വരത്തില്ല. അതുപോലെ തന്നെ ഹരി ഏതോ സംഹിതയിൽ നമുക്ക് ഉച്ചരിക്കാം, സംഹിതമുണ്ട് പക്ഷേ സന്ധി വരത്തില്ല. ആണ് നിഷേധവും ഇതും തമ്മിലുള്ള വ്യത്യാസം. നിഷേധം പോലെ തന്നെയാണ് ഫലത്തിൽ, പക്ഷേ ഇത് പ്രകൃതിഭാവം എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ പ്ലുതപ്രഗ്രഹ്യ അച്ഛി നിത്യം എന്ന് പറയുന്ന അതിനെ അതിന്റെ വ്യാഖ്യാനത്തിൽ വ്യാഖ്യാനിച്ചില്ല. ഏത് ഏജ് പ്രവൃത്തിയ സുഹു എന്നേ പറഞ്ഞു. ഇനി വേറൊരു സൂത്രമുണ്ട്, ഇപ്പോ അസവർണേ ശാകല്യസ്യ ഹ്രസ്വസ്ഥ, ഇതിൽ തന്നെ വരുന്നതാണ്. ആ സൂത്രം ഇവിടെ ചാടിക്കേറി വീഴരുത്, പ്രവർത്തിക്കരുത്, അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ നിത്യം എന്ന് പറഞ്ഞത്. ഈ സൂത്രം മാത്രമേ പ്രവർത്തിക്കാവൂ. ഈ സൂത്രം പ്രവർത്തിക്കുന്നിടത്ത് അത് പ്രവർത്തിക്കരുത്. അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ നിത്യം എന്ന് പറയുക. ഇതുപോലെ നിത്യം വരുന്ന വേറെ നമ്മൾ പിടിച്ചതാണ് നമോ ഹ്രസ്വ തശി നമോ നിത്യം. അവിടെ നിത്യം എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ പൂർവത്തിൽ വാ എന്നുള്ള വരും, അതിനെ തടയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അതിനെയും വികല്പമായി കളയും. മാത്രമല്ല അതിന് ശേഷം വരുന്ന, അതിന് അടുത്താണ് വരുന്നത് വിസർജനീയസ്യസ. വിസർജനീയസ്യസായ വികല്പമായി കഴിഞ്ഞാൽ എല്ലായിടത്തും രണ്ട് രൂപം വരും. അപ്പോൾ ആ സൂത്രത്തിൽ നിത്യം എന്ന് പറഞ്ഞുകൊണ്ട് മേളിൽ നിന്ന് വരുന്ന വാ അടുത്ത സൂത്രങ്ങളിൽ പോകുന്നില്ല, അതിനാണ് അവിടെ നിത്യം എന്ന് പറഞ്ഞത്. അവരിവിടെ നിത്യം എന്ന് പറഞ്ഞുകൊണ്ട് യുഗോ അസവർണ ശാകല്യസ്യ ഹ്രസ്വസ്ഥം എന്നുള്ള സൂത്രപ്രകാരം ആ സൂത്രം പ്രവർത്തിക്കുന്നില്ല. ആ സൂത്രം പൊളിച്ചാൽ രണ്ട് രൂപം വരും. ഇവിടെ ചില സ്ഥലങ്ങൾ, എല്ലായിടത്തും അല്ല, ചില സ്ഥലങ്ങൾ, എല്ലായിടത്തും അതിന് പ്രവർത്തിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഇത് ശ്രദ്ധിച്ച് പഠിക്കുന്നവരൊരു സംശയം ചോദിക്കും. ഇവിടെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കും സംശയം. അതിന്റെ ഫലത്തിൽ രേഖ ഉണ്ടോ? ഇവിടെ ഹരി എന്നിരിക്കുന്ന ഏത് ആണ്? ദിവേനം ഹരി. അവിടെ രേഖ എവിടെയാ? ഏതിന്? അത് ഏകോചനം അല്ലേ? അത് ഏകോചനം, ഇത് ദിവചനം. അപ്പൊ അത് ഇതുമായിട്ടൊരു ബന്ധമുണ്ട്. ഹരി ഏകോചനം, ഹരി ദിവചനം. അവിടുത്തെ രേഖ ഇവിടെ എങ്ങനെ വരും? ഒരു ബന്ധമുണ്ട് രണ്ടും തമ്മിൽ. രോഗരി ഇതുമായിട്ട് ബന്ധമില്ല, അങ്ങനെ സംശയിക്കില്ല. വേറെ എന്തെങ്കിലും, ഒന്നാമത് പഠിക്കാത്ത കാര്യം, ഹരി എങ്ങനെ വന്നു, ഹരി എങ്ങനെ വന്നു നമ്മൾ പഠിച്ചിട്ടില്ല. ഞാൻ സംശയം വരുമെന്ന് പറഞ്ഞത് പഠിച്ച ഭാഗത്തു നിന്ന് സംശയം വരും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞു, പഠിക്കാത്ത ഭാഗത്തു നിന്ന് സംശയം കൊണ്ടുവന്നു ചിലപ്പോൾ ഞാനും വിഷമിക്കും. ഇനി ഞാനോ ഓർക്കണമെന്നൊന്നുമില്ല. അതുകൊണ്ട് പഠിക്കാത്ത ഭാഗത്തു നിന്ന് സംശയം കൊണ്ടുവരരുത്. പഠിച്ച ഭാഗത്തു നിന്ന് സംശയം കൊണ്ടുവന്നാലേ എനിക്ക് കൈകാര്യം ചെയ്യാനും പറ്റും. അങ്ങനെ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇപ്പൊ ചിലർ ചോദിക്കും, ഒരു കുളവ് കിട്ടിയാൽ കൊള്ളാം. ശരി, ദൂരാദ്ഭൂതേജ എന്ന് പറയുന്ന സൂത്രവും നമ്മൾ പഠിച്ച്, പുതപ്രഗ്രഹിയ അചിന്ത്യം എന്ന് പറയുന്ന സൂത്രവും പഠിച്ചു. ഈ രണ്ട് സൂത്രവും പഠിക്കുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം വരുന്നുണ്ടോ? ശരി, വന്നു കഴിഞ്ഞാ വന്നോട്ടെ. ഹേ, അത് വാക്യത്തിന്റെ അന്ത്യത്തിലാണോ? പ്രതം എവിടെയാ വിധിക്കുന്നത്? പ്രതം വിധിക്കുന്ന എവിടെയാണ്? എന്താ, അത് ഞാൻ പറഞ്ഞില്ലല്ലോ, അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞു. ആഹ്വാനം അങ്ങനെയല്ല, ആ കാര്യമേ നമ്മൾ ചർച്ച ചെയ്തില്ല. സംബോധന തന്നെ പറഞ്ഞു, അതിൽ പറഞ്ഞു പഠിച്ച കാര്യങ്ങളിൽ നിന്ന് സംശയം ചോദിക്കും. ന്യായമായി ഉണ്ടാകേണ്ട സംശയമാണ്. ദുരാതുപദേ ചാമുര സ്തോത്രവും പ്രകീർഹാചിന്യത്യവും പഠിക്കുന്ന ഒരാൾ ന്യായമായി ഉണ്ടാവേണ്ട ഒരു സംശയമാണ്. അച്ചി പരമിരിക്കുമ്പോഴെന്ന് പറഞ്ഞു കുഴപ്പമില്ല. അച്ചി പരമിരിക്കുമ്പോ അത് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരാ ഭൂതേച്ച അവിടെ ഇത്ര പറഞ്ഞു എന്താണ് വാക്യത്തിന്റെ ടീക്ക്. അവസാനമൊന്നും പറഞ്ഞില്ല, വാക്യത്തിന്റെ ടീക്ക് ഇപ്പോഴും വരും. നമ്മൾ ടീയെ വിശദീകരിച്ചപ്പോഴാണ് പറഞ്ഞത് എങ്ങനെ ടീ വരുന്നു എന്നുള്ളത്. ഇവിടെ അവസാനമേ പറഞ്ഞില്ല, വാക്യത്തിന്റെ ടീ ആണ്. പിന്നെ പരത്തിൽ വേറെ ശബ്ദം ഇരിക്കുന്നു, സംഹിതയുണ്ട്. അപ്പൊ അവിടെ അവസാനത്തിന്റെ പ്രശ്നം വരുന്നില്ല, കാരണം സൂത്രത്തിൽ എന്താ പറഞ്ഞത്, ടീക്ക് പ്ലം വരും. ഇവിടെ ടീ ആണോന്ന് നോക്കുക, കൃഷ്ണയിലാകാരം വാക്യമാണോന്ന് നോക്കുക, ടീയാണ്. പ്ലുതം വന്നു, പിന്നെ അത് കഴിഞ്ഞു, പിന്നെ വരേണ്ടത് എന്താണ്, പരത്തിലിരിക്കുന്നത് വേറെ വാക്യമാണ്, സംഗീതം വന്നു, അവിടെ സന്ധി വരാം. അതുകൊണ്ട് അവസാനം എന്ന് പറയുന്ന അവിടെ ഒരു വിഷയമാകുന്നില്ല. ഇനി അവസാനത്തിനാണ് വിധിച്ചതെങ്കിൽ ചോദിക്കാം, ടീക്ക് വിധിച്ചുകൊണ്ട് ആ പ്രശ്നം വരുന്നില്ല. വാക്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇവിടെ സന്ധിയുടെ കാര്യമൊന്നും വരുന്നില്ലല്ലോ. ഇവിടെ ഇപ്പം വരുന്ന എന്താണ്, ഒരു വാക്യം തന്നെ ആകച്ച കൃഷ്ണ, അതാണ് വാക്യം. ആ വാക്യത്തിന്റെ ടീക്ക് അതായത് വ്യാകരണത്തെ സംബന്ധിച്ച്, എല്ലാത്തിനെ സംബന്ധിച്ചും അങ്ങനെയാണ്. നമ്മളെപ്പോഴും വൃത്തത്തിന്റെ അകത്ത് നിന്ന് ചിന്തിക്കരുത്, വേണ്ടി വന്ന വൃത്തത്തിന്റെ പുറത്തു പോയി ചിന്തിക്കണം. അറിയാമല്ലോ ചിന്ത എന്ന് പറയുന്നത് എപ്പോഴും സർക്കിളിനകത്ത് നിൽക്കാൻ പാടില്ല. ഇതൊക്കെ സർക്കിളിനകത്ത് നിൽക്കുന്നേ ഉള്ളൂ, ഇവിടെ പുറത്തു പോയി ചിന്തിക്കണം എന്ന്. കേട്ടില്ല, ദുരാദ്വിതേജ എന്ന് പറയുന്ന ദുരാദ്വിതേജ എന്ന് പറയുന്ന ക്രമം, അതാണ് ഇവിടുത്തെ സംശയം. ദുരാദൂതേച്ച എന്ന് പറയുന്നത് ത്രിപാദി, പുളിത പ്രഗ്രഹ്യാച്ചി എന്ന് പറയുന്നത് സപാദ സപ്താധ്യായി. സൂത്രക്രമം നോക്കണം. മനസ്സിലായല്ലോ, സൂത്രത്തിന്റെ ക്രമം നോക്കണം, അതാണ് സംശയം. നമ്മൾ പഠിച്ചിരിക്കുന്നതനുസരിച്ച് എന്താണ്, ഇത് ഒരു സൂത്രം ത്രിപാദിയിലുള്ള സൂത്രം, മറ്റൊരു സൂത്രം എന്ന് പറയുന്ന എന്താണ്, പ്രഗ്രഹ്യ അചിന്യത്യം എന്നാണ് സപാദ സപ്താധ്യായിലുള്ള. അപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്നതനുസരിച്ച് സപാദ സപ്താധ്യായിലുള്ള സൂത്രങ്ങളെല്ലാം പ്രവർത്തിച്ച് കഴിഞ്ഞ് ഏത് സൂത്രം പ്രവർത്തിക്കാവൂ? ആ സൂത്രം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് പ്രവർത്തിക്കാൻ പാടില്ല, ശരിയാണല്ലോ. അപ്പൊ ഇവിടെ ദുരാദൂതേച്ച എന്ന് പറയുന്ന ത്രിപാദിയിലെ ഒരു സൂത്രം പ്രവർത്തിച്ചു, എന്ത് ചെയ്തു, പ്രതം വിധിച്ചു. ഇനി സപാദ സപ്താദീലവ സൂത്രത്തിന് പ്രവർത്തിക്കാൻ പറ്റുമോ? എത്രയും സിമ്പിളായ കാര്യം ഇത് തന്നെയാണ്. മനസ്സിലായല്ലേ, സപാദ ഇപ്പോഴാണ് എല്ലാം ചോദിക്കുന്നത്, അയ്യോ അബദ്ധമായിപ്പോയല്ലോ, നേരത്തെ പറയണ്ടായിരുന്നു, ഇത്രയേ ഉള്ളൂ, ഇതൊക്കെ അറിയാമായിരുന്ന കാര്യമാണല്ലോ. നിസാര കാര്യമാണ്. പഠിച്ചവച്ച് പോകുന്ന നിസാര കാര്യമാണ്. പക്ഷേ നമ്മൾ വൃത്തത്തിന്റെ അകത്ത് കിടന്ന് ചിന്തിച്ചു. വൃത്തത്തിന് പുറത്തു പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പുറത്തു പോയി, കാര്യം കണ്ടുപിടിച്ചു. അതായത് ആ പഠിച്ച നിയമങ്ങൾ ഓർക്കുക. പൂർവ്വതരാസിദ്ധോ ഏത് സിദ്ധോ അസിദ്ധോ ഇതൊക്കെ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ ഉത്തരം കിട്ടത്തില്ല. ആദ്യം പറഞ്ഞ നിയമം ഓർന്നു വെക്കണം. സപാദ സത്താദ്വൈത സൂത്രങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്തൊരു ത്രിപാദിയുടെ സൂത്രം പ്രവർത്തിക്കാത്തുള്ളൂ. ത്രിപാദിയുടെ സൂത്രം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് സൂത്രം പ്രവർത്തിക്കാൻ പാടില്ല. അത് വളരെ വിശദീകരിച്ച് പറഞ്ഞാണ്. എന്താ ഉദാഹരണം പറഞ്ഞത്? ബട്ടൺസ് ഓർത്തു വയ്ക്കണേ. ഇതൊക്കെ വീടിന്റെ ഉദാഹരണം പറഞ്ഞു. ഇതൊക്കെ ഓർത്തു വയ്ക്കണം. അല്ലാതെ ഇത് സിദ്ധമേത് അസിദ്ധമേതെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന നേരം വിളകുന്നവരെ ചിന്തിച്ചുകൊണ്ടിരുന്നാലും സംഗതി പിടികിട്ടത്തില്ല. ഇത്രയും മാത്രം മനസ്സിൽ വെച്ചാൽ മതി. അപ്പൊ ഇവിടെ ദൂരാദൂചയിത എന്ന് പറയുന്ന സൂത്രം വന്ന് പ്രവർത്തിച്ചു. ത്രിപാദിയുടെ സൂത്രം വന്നിട്ട് പ്രതം വിധിച്ചു. ഇനി പ്ലുതപ്രഗ്രഹാചിന്യത്വത്തിന് നമ്മൾ പഠിച്ച നിയമം അനുസരിച്ച് പ്രവർത്തിക്കാൻ പാടില്ല. പക്ഷേ ഇങ്ങനെയുള്ളിടത്ത് പ്രവർത്തിക്കും എന്നുള്ളതും നേരത്തെ പറഞ്ഞു. എന്താ കാരണം? അതും പറഞ്ഞു നേരത്തെ. എന്താണ് അത്? തന്നെ അതെങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതിന് കാരണം നമ്മൾ പറഞ്ഞു. ആ ത്രിപാദി പ്രവർത്തിച്ചതിന് ശേഷം കാരണം ത്രിപാദിയിൽ എന്ത് ചെയ്തു? പുളിതത്തെ വിധിച്ചു. അത് തന്നെയാണ് ഈ സൂത്രം വിധിക്കുന്ന സുഹൃത്ത് പുളിതത്തെ പറഞ്ഞു. ദൂരാദ്വതേജ എന്താ ചെയ്തു? പുളിതത്തെ വിധിച്ചു. ദൂരാദ്വതേജ വിധിച്ച് ആ പുളിതത്തെ ഈ സപാദ സപ്താധ്യേയ സൂത്രം പറയുന്നു. പുളിതം ഇതിനെ പറയും അനുവാദം എന്ന് പറയും. അവിടെ വിധിച്ച ആ പുളിതത്തെ ഇവിടെ ഏറ്റു പറയുന്നു. ഒരാൾ പറഞ്ഞിട്ട് വീണ്ടും പറയുന്നതിനാണ് അനുവാദം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നു രാമ, ഇപ്പൊ വേറെ ആൾ പറയുന്നതാ, അവിടെ ഒരാളിരുന്ന് രാമ എന്ന് പറയുന്നു. ഈ രണ്ടാമത് ആൾ പറയുന്നതിന് അനുവാദം എന്ന് പറയും. അപ്പൊ ആദ്യം ദൂരാദൂതേജ വന്നിട്ട് എന്ത് പറഞ്ഞു? പുളിതം. ആശിവയും സഭാസപ്താദിയുടെ സൂത്രം എന്ന് പറയുന്നു പുളിതം. അപ്പൊ നമുക്ക് സാമാന്യം ഉദ്ദേശിക്കാം, ദൂരാദൂതേജ പറഞ്ഞ ആ പ്ലുതത്തെ ഈ സൂത്രം കേട്ടു. ഏത് സപാദ സപ്ത കേൾക്കാതെ തന്നെ പ്ലുതം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ കേട്ടതുകൊണ്ട് കേൾക്കാമെങ്കിൽ അതിന് പ്രവർത്തിക്കാമല്ലോ. അതുകൊണ്ട് ത്രിപാദിയിലെ സൂത്രം പ്രവർത്തിച്ചതിന് ശേഷവും ഇവിടെ പുളിതം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഈ സൂത്രം പ്രവർത്തിക്കാന്ന് വെച്ചാൽ പൂർവോത്തരാസിദ്ധം എന്ന് പറയുന്ന നിയമത്തിന്റെ അപവാദമാണ് ഇത്. അവിടെ വിധിച്ച വിധിയെ ഈ സൂത്രം ഇവിടെ അനുവാദം ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ അതിനെ പരാമർശിക്കുന്നുണ്ടെങ്കിൽ, അനുവാദം എന്ന് വെച്ചാൽ പരാമർശിക്കുക എന്ന് പറയാം, ഉണ്ടെങ്കിൽ അക്കാരണം കൊണ്ട് തന്നെ ഈ സൂത്രത്തിന് വീണ്ടും പ്രവർത്തിക്കാം. അതുകൊണ്ട് ഇവിടെ പുറത്രാസിദ്ധം എന്ന് പറയുന്ന നിയമം ബാധകം അല്ല. അപ്പോ ഇതെപ്പോഴും ശ്രദ്ധിച്ചോളൂ. അതായത് ത്രിപാദിയിലെയും സപാദ സപ്താധ്യയിലെയും സൂത്രങ്ങൾ വരുമ്പോൾ അവിടെ ഒന്ന് നോക്കണം, ഈ പുറത്രാസിദ്ധം എന്ന് പറയുന്ന നിയമം അവിടെ കയറി പിടിക്കുന്നുണ്ടോ. ഉണ്ടെങ്കിൽ അതിന്റെ സമാധാനവും കണ്ടെത്തും. അതുകൊണ്ട് സൂത്രം നമ്മൾ വായിക്കുമ്പോൾ സൂത്രം വായിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ ശേഷം എഴുതിയിരിക്കുന്ന നമ്പറുകളെ കൂടെ ഒന്ന് നോക്കണം. ഇതിവിടെ ഒരു ചന്തത്തിന് വേണ്ടി എഴുതി വയ്ക്കുന്നതല്ല, ചിന്തിക്കാൻ വേണ്ടി എഴുതി വയ്ക്കുന്നതാണ്. അതുകൊണ്ട് അതുകൂടെ നോക്കിക്കഴിഞ്ഞാൽ ആ പ്രശ്നം തീർക്കും. അതുകൊണ്ട് ഇനി ഇതുപോലെ ചോദിക്കുമ്പോൾ അബദ്ധം പറ്റരുത്. അബദ്ധമല്ല, ഇതൊക്കെ രണ്ടു മൂന്നോണം ആവർത്തിച്ചു കഴിഞ്ഞാലേ ഓർമ്മ വരും. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? പ്രകൃതിഭാവത്തെ വിളിച്ചു. ഇവിടെ പ്ലുതത്തിന്റെ പരത്തിലും പ്രഗ്രഹ്യത്തിന്റെ പരത്തിലും സ്വരം വന്നു കഴിഞ്ഞാൽ അവിടെ വിധിച്ചിരിക്കുന്ന സന്ധികൾ വരത്തില്ല, ഇവിടെ പ്രാപ്തമാകുന്ന സ്വരസന്ധികളൊന്നും വരത്തില്ല. അങ്ങനെ ഇരിക്കുന്നതിന് വ്യാകരണത്തിൽ പ്രകൃതിഭാവം എന്ന് പറയും. അതുകൊണ്ട് ഈ പഞ്ചസന്ധി എന്ന് പറയുമ്പോൾ ഹൽസന്ധി, നിസർഗസന്ധി, സ്വരസന്ധി എന്ന് പറയുന്ന പോലെ പ്രകൃതിഭാവം ഒരു സന്ധി എന്ന് പറയും. അതിനെ കൂടെ അത് ചേർക്കും. സ്വാദിസന്ധി അതിനും ചേർക്കും. ചേർക്കും സ്വന്ന് വെച്ചാൽ സു വന്നതിന് ശേഷം വരുന്ന സന്ധികൾ. നമ്മളിപ്പോൾ പഠിച്ച സന്ധികളെ പിരിച്ചു കഴിഞ്ഞാൽ ഒന്ന് സ്വരത്തിൽ വരുന്ന സന്ധികൾ, ആദ്യം പഠിച്ചത് മികവേണിച്ചു തുടങ്ങിയല്ല. മറ്റൊന്ന് ഹല്ലിൽ വരുന്ന സന്ധികൾ, നണു ജയോഹു അന്യദർശനം ചെസ്റ്റോഡി, അവർക്ക് പ്രധാനമായി വരുന്നു. സ്തോസ്റ്റനാശ്രമം എന്നാൽ അവിടെ തന്നെ ഒരു പ്രധാനമായി വരുന്നതാണ് സ്വാദിസന്ധി. എന്നുവെച്ചാൽ സീൽ തുടങ്ങി നമ്മൾ പോകുന്ന സന്ധികളല്ല. സീൽ തുടങ്ങിയിട്ട് ഒരു വഴിക്ക് എന്തുപോകും? അവിടെ സദൃശ്വരു വന്ന്, പിന്നെ വിസർഗം വന്ന്, സകാരം വന്ന്, പിന്നെ പലതും അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. സ്വരത്ത് എന്ത് വരുന്നു? അങ്ങനെ സൂവിൽ തുടങ്ങി പോകുന്നതിനെല്ലാം പറയും സ്വാദിസന്ധി. അത് അശ്വന വന്നാലും ശരി, കല്ലുകൊക്കെ അവിടെ വരും, പലതും വരും, അതൊന്നും. പിന്നെ സു ആദി ആണ് സ്വാദിസന്ധി എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഒരു സന്ധിയാണ് ഈ പ്രകൃതിഭാവസന്ധി. ചിലർ അനുസ്വാരത്തിനെ പ്രത്യേകമായിട്ടെടുത്ത് അനുസ്വാരം സംബന്ധിച്ച് വരുന്നതിന് ഒരു പ്രത്യേക സന്ധിയാക്കും. കാരണം മോ അനുസ്വാരം വരുന്നു, പിന്നെ നമ്മൾ പഠിക്കാത്ത അനുസ്വാര വിധിയുണ്ട്, നഷ്ടപദാന്തസ്യ ചരി, ഇങ്ങനെയൊക്കെയുള്ള സൂത്രങ്ങളുണ്ട്. അതിനെയൊക്കെ സംബന്ധിച്ച് വരുന്നു അത്ര അനുനാസിക പൂർവസിത്വ അനുനാസിക അനുസ്വാരം, അങ്ങനെ അനുസ്വാരത്തെ സംബന്ധിച്ച് കുറെ കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം പ്രത്യേകം വയ്ക്കും. അങ്ങനെയാണ് ഈ സന്ധികളെയൊക്കെ പലതാക്കുന്നു. മൊത്തത്തിൽ ഇതെല്ലാം സന്ധിയാണ്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ പ്രകൃതിഭാവത്തെ, പ്രകൃതിഭാവം സാധാരണ വരാറില്ല, അപൂർവമേ വരാറുള്ളൂ. അതുകൊണ്ട് ഇതും മനസ്സിലാക്കി. ഇവിടെ ആണ് വന്നത് ഒരു കാര്യം. ടി എന്ന് പറയുന്നതും പാണിനി വിധിച്ചിട്ടുണ്ട്. നമ്മൾ ആ സൂത്രം പഠിച്ചില്ല, കാരണം ഇതിന്റെ ഇടയ്ക്ക് അത് കൊണ്ടുവരണ്ടെന്ന് വിചാരിച്ചു. ആ ടി സംജ്ഞ വിധിക്കുന്നത് 18-ാമത്തെ പേജിൽ സൂത്രം, അവസാനത്തെ സൂത്രം. അപ്പൊ ഈ ഓരോ സൂത്രങ്ങളെ സംബന്ധിച്ചും വിശദീകരിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കാണും. പിന്നെ ഒന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വിശദീകരിക്കുന്നു, മറ്റൊന്ന് ചിലപ്പം വിശദീകരിക്കേണ്ടത് ഞാൻ വിസ്മരിച്ചാലും വിശദീകരിക്കായിരിക്കും. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണം. ചോദിച്ചാൽ ചിലപ്പോൾ ഓർമ്മ വരും. അത്യാവശ്യം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്. അച്ചോ അന്ത്യാദി ടി അച്ചാം മധ്യേയോ അന്ത്യ സ ആദിർ യസ്യ തട്ടി സജ്ഞം സ്യാത്. അച്ഛ അന്ത്യാദി, ഇവിടെ എന്താണ് സന്ധി വന്നിരിക്കുന്നത്? ഇപ്പൊ അന്താദി അതിനു മുമ്പ് എന്താ വന്നു? സസജുഷരു അച്ഛാം മധ്യേയോ അന്ത്യ എന്ന് പറയുന്നിടത്തും അതേ തന്നെ വന്നത്. അന്ത്യ സ എന്ന് പറയുന്നിടത്ത് സ ആദി എന്നുള്ളിടത്ത് ആദർ യസ്യ എന്നുള്ളിടത്ത് തത് ടിസഞ്ഞോ എന്നുള്ളിടത്ത് തദ് ജലാഞ്ചിസ്യാന്തി വരും. പിന്നെ പരത്തിലെന്തിരിക്കുന്നു? ട്ടായിരിക്കുന്നു. തദ് എന്നായി. അപ്പോ ഷ്ടുത്വം വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? ഖരിച്ച ഖരുണ്ട വരത്തില്ല. അതുകൂടെ പറയും, എന്നാലേ പൂർത്തിയാവും. തട്ടി സപ്ഞം, സപ്ഞം സ്യാതെന്നുള്ളത് മൂന്ന് സ്വരം. ഇതാണ് ടി സഞ്ജരിക്കുന്ന സൂത്രം. മാത്രാലാഭ പുത്രലാഭ എന്നുള്ളതുകൊണ്ട് ഏറ്റവും ചെറിയൊരു സ്വപ്നം ടി, ഇത്രയുള്ള സ്വപ്നം. ഇവിടെ അച്ഛ എന്ന് പറഞ്ഞിരിക്കുന്നത് ഷഷ്ടിയാണ്. അതാണ് അവിടെ വ്യാഖ്യാനിച്ചത്, അച്ചാം മധ്യ എന്ന് വ്യാഖ്യാനിച്ചത്. ഷഷ്ടി എന്ന് പറയുന്നത് സാധാരണ സംബന്ധത്തെ കാണിക്കാനാണ്. രാമസ്യ പുത്ര എന്ന് പറയുമ്പോൾ രാമന്റെ പുത്രൻ എന്ന് വെച്ചാൽ രാമനും പുത്രനും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നു. രാമനും പുത്രനും തമ്മിൽ പിതൃപുത്ര ബന്ധമാണ്, അതിന് നമുക്കത് മനസ്സിലാവും. അതുകൊണ്ട് ഷഷ്ടി സാധന എന്തർത്ഥത്തിലാണ്? സംബന്ധാർത്ഥത്തിലാണ്. എന്നാൽ മറ്റു പല അർത്ഥത്തിലും ഉപയോഗിക്കും. ഇവിടെ ഷഷ്ടി എന്ന് പറയുന്നത് നിർദ്ധാരണാർത്ഥത്തിലാണ്. ജാതി ഗുണ ക്രിയാഭി സമുദായ ഏകദേശസ്യ പൃഥക്കരണം നിർദ്ധാരണം. നിർദ്ധാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പാണ്ഡവാനാം ധനജ്ഞ, ഇവിടെ നിർദ്ധാരണം ചെയ്യുകയാണ്. പാണ്ഡവന്മാരിൽ നിന്നും ധനഞ്ജയനെ നിർദ്ധാരണം ചെയ്യുകയാണ്. എന്തിനു? അവനാണ് ഞാൻ എന്ന് പറയാൻ വേണ്ടി. പാണ്ഡവന്മാരിൽ ധനഞ്ജയന് ചില വിശേഷതകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ പറയുന്നു. അപ്പൊ അവിടെ വെറുതൊരു സംബന്ധത്തെ കാണിക്കുകയല്ല. പാണ്ഡവന്മാരും ധനഞ്ജയനും തമ്മിലൊരു സംബന്ധമുണ്ട്, സഹോദരന്മാരാണ്. അപ്പൊ ആ സംബന്ധത്തെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ പറഞ്ഞു. കാരണം ഒരു വിഭക്തിയിൽ നിന്ന് തന്നെ അർത്ഥത്തിനെന്ത് വ്യത്യാസം വരുന്നു എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വിഭക്തികളാണ് നാനാ അർത്ഥത്തെ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണോ ക്രിയകൾ നാനാർത്ഥത്തെ ഉണ്ടാക്കുന്നത്, ഭവതി എന്ന് പറഞ്ഞാൽ ഭവിക്കുന്നു, പഠതി എന്ന് പറഞ്ഞാൽ പഠിക്കുന്നു, ഹസതി എന്ന് പറഞ്ഞാൽ ചിരിക്കുന്നു, നാനാർത്ഥം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഈ വിഭക്തികളിൽ നിന്ന് നമുക്ക് നാനാർത്ഥം കിട്ടും ഓരോ വിഭക്തിയിൽ. അത് ഷഷ്ടിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എത്ര അർത്ഥം എന്ന് പറയാൻ പറ്റത്തില്ല. ഭാഷകാരം പറയും ഏകശതം ഷഷ്ടിയർത്ഥ. ഷഷ്ടിയുടെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ നൂറുകണക്കിനാണ്, ഒരു നൂറെന്നുള്ളതല്ല, നൂറുകണക്കിന്. ഇവിടെ ഒരു വിശേഷാർത്ഥം വന്നിരിക്കുകയാണ്, അച്ചുകളുടെ മധ്യത്തിൽ എന്ന് വന്നത് നിർദ്ധാരണം ചെയ്തുകൊണ്ടാണ്. പാണ്ഡവന്മാരുടെ കൂട്ടത്തിൽ ഞാൻ ധനഞ്ജയനാണ്, അങ്ങനെ ആ ഷഷ്ടിയിൽ നിന്ന് അർത്ഥം കിട്ടും. ആണ് പറഞ്ഞത് ഗുണം കൊണ്ടോ സ്വപ്നം കൊണ്ടോ അല്ല, ക്രിയ കൊണ്ടോ സ്വപ്നം കൊണ്ടോ ഒരു സമൂഹത്തിൽ നിന്ന് ഒന്നിനെ പൃഥക്കരിക്കുമ്പോൾ, വേർ മാറ്റുമ്പോൾ അതിനെ ഷഷ്ടി ഉപയോഗിക്കും. അങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സമൂഹമാണ് പഞ്ചപാണ്ഡവന്മാർ. അവരിന്ന് ചില വിശേഷതകൾ കൊണ്ട് ഗുണം കൊണ്ടും കർമ്മം കൊണ്ടും എല്ലാം ധനഞ്ജയനെ വേർതിരിക്കുന്നു. അങ്ങനെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ പാണ്ഡവാനാം എന്ന് പാണ്ഡവന്മാരിൽ ഷഷ്ടി ഉപയോഗിച്ചു. ഇതൊക്കെ ഇവിടുത്തെ ഈ സൂത്രവും അതിൻ്റെ വിധിയുമായിട്ട് ബന്ധമുള്ളതല്ല, പക്ഷെ സാമാന്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്.